സത്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വിവർത്തം എന്നാര് പറഞ്ഞു? ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നു അസത്യ ദർശനം. വിവർത്തം എന്ന് വെച്ചാൽ ഭ്രമം, ഭ്രാന്തി. അത് എന്തിനെ കുറിച്ച് പറഞ്ഞ? അകലം, പ്രപഞ്ചം, ഭ്രാന്തിയാണ് ഗുരു പറഞ്ഞു. ഭ്രാന്തി എന്ന് പറയുന്ന ഒരാശയം അത് ആദ്യം മനസ്സിലാവണം. ഭ്രാന്തിയെ എതിർക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഭൗതികവാദികൾക്ക് എതിർക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് എതിർക്കേണ്ട കാര്യമില്ല? ഈ അഖിലം ഭ്രാന്തി എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തം. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇന്നലെ പ്രധാനമായും മുഴുവൻ സമയം പറഞ്ഞ എന്താണ്? ഭ്രാന്തി എന്ന് പറയുന്ന ഒരു ആശയത്തെ എതിർക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? പ്രാപഞ്ചികമായ ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, പ്രാപഞ്ചിക സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാക്കും നമ്മളുടെ, സാധാരണ മനുഷ്യരുടെ ദൈനംദിന അനുഭവങ്ങൾ പലതും ഭ്രാന്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് ഭ്രാന്തി എന്ന് പറയുന്നു? പ്രാപഞ്ചികമായ സത്യം നമ്മൾ മനസ്സിലാക്കി, പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ അനുഭവം, അതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അപ്പൊ ഭ്രാന്തി എന്ന് പറയുന്ന ആശയത്തെ എതിർക്കണ്ട. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുഴുവൻ ഇരുന്ന് പറഞ്ഞത്. അപ്പൊ ഭ്രാന്തി, മായ എന്നൊക്കെ പറയുന്നതിന് എതിർക്കേണ്ട കാര്യമുണ്ട്. ഇന്ദ്രജാലം എന്നൊക്കെ പറയുന്നത് എതിർക്കേണ്ട കാര്യമുണ്ട്. പ്രാപഞ്ചികമായ ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സ്വയം തന്നെ മനസ്സിലാവും നമ്മുടെ അനുഭവം പലതും ഭ്രാന്തിയാണ്. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. വളരെ സിമ്പിളായ ഉദാഹരണം. നമ്മുടെ അനുഭവം നമ്മൾ നിശ്ചലമാണ്, സൂര്യൻ കറങ്ങുന്നു എന്നാണ് അതിലാ തുടങ്ങിയത്. പക്ഷെ പ്രാപഞ്ചികമായ ഒരു സത്യമാണ് സൂര്യനാണ് നിശ്ചലം, നമ്മൾ കറങ്ങുന്നു എന്നാണ്. അപ്പൊ നമ്മൾ നിശ്ചലം എന്നുള്ള നമ്മുടെ ഈ അനുഭവം ഒരു ഭ്രാന്തിയാണ്. ഇതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. എന്താണ് ഭ്രാന്തി? ഒരു വാസ്തവത്തെ നമ്മൾ മറ്റൊരു രീതി അറിയുന്നതാണ് ഭ്രാന്തി. വാസ്തവം എന്താണ്? ഭൂമി ചലിക്കുന്നു. നമ്മളെങ്ങനെ അറിയുന്നു? ചലിക്കുന്നുണ്ട്. ഇതാണ് ഭ്രാന്തി. ഇതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അദ്വൈതി പറയും കയറ്. പിന്നെ നമ്മള് സർപ്പമായിട്ടറിയുന്നു. ഇതാണ് ഭ്രാന്തി. വാസ്തവത്തിൽ എന്താണുള്ളത്? കയർ. നമ്മളെങ്ങനെ അറിയുന്നു? സർപ്പമായിട്ട്. അപ്പൊ വാസ്തവത്തിൽ എന്താണ്? ഭൂമി ചലിക്കുന്നു. നമ്മളെങ്ങനെ അറിയുന്നു? ചലിക്കുന്നില്ല. ഇതാണ് ഭ്രാന്തി. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഇത് ഭ്രാന്തിയാണ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച ഒരു ശാസ്ത്രീയമാണ് സത്യത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്താണ്? ഭൂമി ചലിക്കുന്നതാണ്. സൂര്യനെ അപേക്ഷിച്ച്, ഭൂമി അപേക്ഷിച്ച് സൂര്യൻ നിശ്ചലമാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ശാസ്ത്രത്തിലൂടെ, അതായത് സയൻസിലൂടെ അറിയാൻ പറ്റും. സയൻസ് ഇത് ഭ്രാന്തി എന്ന് പറയുന്നു എന്നല്ല ഞാൻ പറഞ്ഞു. പറയുന്നത് കൃത്യമായി മനസ്സിലാവും. സയൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ്? സൂര്യൻ ഭൂമി അപേക്ഷിച്ച് നിശ്ചലമാണ്. ഭൂമി സൂര്യനെ അപേക്ഷിച്ച് ചലിക്കുന്നു. ഇത് സയൻസ് പറയുന്നു. നമ്മുടെ അനുഭവം പറയുന്ന എന്താണ്? ഭൂമി നിശ്ചലമാണ്. അപ്പൊ ഈ രണ്ടറിവും വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് സയൻസ് പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭൂമി നിശ്ചലമാണെന്നുള്ള ഈ അനുഭവം ഭ്രാന്തിയാണെന്ന്. എന്തുകൊണ്ട്? യാഥാർത്ഥ്യത്തെ അതിന് നേരെ വിപരീതമായി അല്ലെങ്കിൽ മറ്റൊന്നായി നമ്മൾ അറിയുന്നതാണ് ഭ്രാന്തി. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞതെന്ന് ചൊല്ലി. അപ്പൊ ഭ്രാന്തി എന്ന് പറയുന്ന ആശയത്തെ എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും എന്നാ പറഞ്ഞത്. അതിന് രജ്ജു സർപ്പം വേണമെന്നില്ല. രജ്ജു സർപ്പം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. രജ്ജുവിനെ സർപ്പമായി കാണുക, അത് സർവ്വസാധാരണമായ ഒരു അനുഭവമല്ല. ഒരാൾക്കുണ്ടാകാം, ഉണ്ടാകാതിരിക്കുക. എപ്പോ എങ്ങനെ ഉണ്ടാകുന്നു എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അതുപോലെയല്ല സർവ മനുഷ്യരുടെയും അനുഭവമാണ് ഭൂമി ചലിക്കുന്നില്ല എന്ന്. എന്നാ സയൻസ് എന്ന് പറയുന്നു ഭൂമി ചലിക്കുന്നു. അപ്പൊ നമ്മുടെ അനുഭവം എന്തായി? ഭ്രാന്തിയായി. ഇതാണ് പറഞ്ഞത്. ഇപ്പൊ പണ്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ തത്വചിന്തയൊക്കെ എഴുതിയ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ അവർ ഉദാഹരണം പറഞ്ഞത് കൃത്യമായിട്ട്. സൂര്യനാണ് ഭൂമിയെ അപേക്ഷിച്ച് എന്നുകൂടെ പറയണം ചലിക്കാതിരിക്കുന്നത്, ഭൂമിയാണ് സൂര്യനെ അപേക്ഷിച്ച് ചലിക്കുന്നത്. ഈ കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ അവർ ഈ ഉദാഹരണം തന്നെ പറഞ്ഞു. ശങ്കരാചാര്യർ ഇതിന് സമാനമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന അനുഭവത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം തന്നെ. വളരെ ദൂരെ നിന്നൊരാള് നമ്മുടെ നേരെ നമുക്ക് അഭിമുഖമായി കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയാണ്, വരികയാണ് നമ്മുടെ നേരെ. വളരെ ദൂരെയാണെങ്കിൽ നമുക്ക് തോന്നും ആള് നിശ്ചലമായി നിൽക്കുകയാണ്. അടുത്തടുത്തേക്ക് വരുമ്പോഴേ നമുക്കെന്ത് മനസ്സിലാവും? അത് ചലിക്കുന്നു. അത് സർവ മനുഷ്യ സാധാരണമായി ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഈ ഭൂമിയുടെയും സൂര്യന്റെയും കാര്യം പറഞ്ഞു. ചലിക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ചലിക്കുന്നില്ല എന്ന് തോന്നുന്നോണ്ടാണ് നമ്മുടെ കാറിന്റെ സൈഡ് ഗ്ലാസ്സിൽ എഴുതിയിരിക്കും ഇതാണ്. നിങ്ങൾ ഈ ഗ്ലാസ്സിലൂടെ കാണുന്ന ആ കാറിന്റെ വേഗത ശരിയല്ല. കാരണം അത് അടുത്താണെങ്കിൽ നിങ്ങൾക്ക് അത് ദൂരെയാണെന്ന് തോന്നും. കാരണം ദൂരെയാണെങ്കിൽ അത് ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടത്തില്ല. അതുകൊണ്ട് അത് വെറുതെ അവിടെ നിൽക്കുകയാണെന്ന് തോന്നും. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ കാണുന്ന ആ കാറിനെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത് എന്നാണ് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ ബുദ്ധി ഇത താല്പര്യപക്ഷെ ശരിയായിരിക്കും. കൃത്യമായ ദൂരം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇത് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള ഉദാഹരണം. വേറൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ സൈഡുള്ള മരങ്ങൾ പുറകോട്ട് പോകുന്ന പോലെ തോന്നുന്നു, അത് നിശ്ചലമാണ്. ഇതൊക്കെ സർവ മനുഷ്യർക്ക് സാധാരണയായി ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ ഭൂമിയുടെ സൂര്യന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ അവർക്കൊന്നും ഈ സൂര്യന്റെ ഭൂമിയുടെ കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഉദാഹരണം പറഞ്ഞത് ശരിയാണ്. നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ വള്ളത്തിലിരുന്ന് വേഗത്തിൽ പോകുമ്പോൾ, പണ്ട് അന്ന് ട്രെയിനും കാറൊന്നും ഇല്ല, സൈഡിലിരിക്കുന്ന മരങ്ങളെല്ലാം പിറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്നു, ഇത് ഭ്രാന്തിയാണ്, അത് പോകുന്നില്ല എന്ന് പറഞ്ഞതാണ് ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ ആൾക്കാർക്കന്ന് ഭൗതികമായേ അവർക്ക് കിട്ടാവുന്ന ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞു. അതൊക്കെ നല്ല ഉദാഹരണങ്ങളാണ്. രജ്ജുസർപ്പം മാത്രമല്ല പറഞ്ഞു, ഇതെല്ലാം ഭ്രമത്തിന് ഉദാഹരണമാണ്. ഈ ഉദാഹരണങ്ങളെല്ലാം ഇന്നും പറയാം. രജ്ജുസർപ്പം പറയുമ്പോഴാണ് ആൾക്കാർക്ക് അവിടെ ഒരു വിയോജിപ്പ് വരുന്നത്. അതെന്താണ്? പലവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു ക്ഷണത്തിലെ അനുഭവമാണ്, അതാണ് അതിന്റെ പ്രത്യേകത. ക്ഷണം കൊണ്ട് മാറിപ്പോകും. അതുപോലെയാണോ ഈ പ്രപഞ്ചം? പക്ഷെ വള്ളത്തിൽ സഞ്ചരിക്കുന്ന ആളിന് മരം പിറകോട്ട് പോകുന്നു എന്നുള്ളത് ഒരു മണിക്കൂർ വേണമെങ്കിലും അനുഭവം ഉണ്ടാകും. എത്ര സമയമാണ് സഞ്ചരിക്കുന്നത് അത്രയും സമയം ഉണ്ടാകും. ക്ഷണികമല്ല ഭ്രാന്തി. മറ്റു ക്ഷണികം തന്നെയാണ്. അപ്പോ നമ്മുടെ ഈ പ്രപഞ്ച അനുഭവത്തിൽ നമുക്ക് ബ്രഹ്മാനുഭവമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ആശയത്തെ എതിർക്കണ്ട, പലതരത്തിലുണ്ടാവുന്നു. പക്ഷെ ഇത് ബ്രഹ്മമെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ശാസ്ത്രീയമായൊരു അറിവ് വേണം. അറിവ് എന്താണ്? ഭൂമിയെ അപേക്ഷിച്ച് സൂര്യൻ നിശ്ചലമാണ്. പിന്നെ മറ്റ് ചലനങ്ങളെ സംബന്ധിച്ച് നമുക്ക് സാധാരണ വരുന്ന ഭ്രമങ്ങളാണ്. ചലനത്തെ നമ്മൾ അറിയുന്നില്ല എന്ന് മറ്റുദാഹരണങ്ങളാണ്. ഇങ്ങനെ ഒരു ഭ്രമത്തെ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പ്രപഞ്ചം ഭ്രമമാകത്തില്ല. അങ്ങനെ ധരിക്കാനും പാടില്ല. രജ്ജുവിനെ നമ്മൾ സർപ്പമായി കാണും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ. അതുകൊണ്ട് പ്രപഞ്ചം അതുപോലെ സർപ്പം പോലെ ഭ്രാന്തിയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ അദ്വൈതികൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ അബദ്ധമാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് രജ്ജുവിന് സർപ്പത്തെ ഇങ്ങനെ കാണും ഒരു സെക്കൻഡ്? അതുകൊണ്ട് അതുപോലെ പ്രപഞ്ചം ഒരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞു എന്താ കുഴപ്പം? എന്താണ് അങ്ങനെ പറയുന്നതിലെന്താ ദോഷം? അതുപോലെ പ്രപഞ്ച അസത്യമാണെന്ന് പറയുന്ന വലിയ അബദ്ധമാണ്. എന്തുകൊണ്ട് പറയുന്നു? രജ്ജു സർപ്പത്തിലെ സർപ്പം അസത്യമായതുകൊണ്ട് പ്രപഞ്ചം അസത്യം എന്ന് പറഞ്ഞാൽ, രജ്ജു സർപ്പത്തിലെ രജ്ജു സത്യമല്ലേ, രജ്ജു പ്രപഞ്ചമല്ലേ, അതുകൊണ്ട് പ്രപഞ്ച സത്യമാണെന്നും പറയും. രജ്ജു സർപ്പത്തിലെ രജ്ജു എന്താണ്? അത് പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലേ, അതിനെ നിങ്ങൾ എന്തു പറയും? അതും ഭ്രമമെന്ന് പറയും. പറയുന്ന മനസ്സിലാകുന്നില്ല, പറയുന്ന മനസ്സിലാകുന്നില്ലെന്ന്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്താ പറയുന്നത്. പറഞ്ഞ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് രജ്ജുവിലെ സർപ്പം ഭ്രമമായതുകൊണ്ട് ഒരാൾ പറയുന്നത് ഈ പ്രപഞ്ചം ഭ്രമമാണ്. ഇത്രയും മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അത് മനസ്സിലായി. അത് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമാണ്. രജ്ജുവിലെ സർപ്പം ഭ്രാന്തിയായതുകൊണ്ട് ഒരാൾ പറയുന്നത് ഈ പ്രപഞ്ചവും അതുപോലെ ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടംശമുണ്ട്. ഒന്നെന്താണ്? ഒരു സത്യവും മറ്റൊന്ന് ഭ്രാന്തിയും. രജ്ജു എന്ന് പറയുന്നത് എന്താണ്? രജ്ജു എന്ന് പറയുന്നത് എന്താണ്? അത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണോ? ഭ്രാന്തിയുടെ ഭാഗമല്ല. ഭ്രാന്തിയുടെ ഭാഗം ഏതാണ്? സർപ്പമാണ്. അങ്ങനെ പറയുന്നിടത്തും ആരും രജ്ജു ഭ്രാന്തമാണെന്ന് പറയുന്നില്ല. രജ്ജു എന്ന് പറയുന്നത് കയറെന്ന് പറയുന്നത് അതാണ് പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു അംശമാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഭാഗമായ കയറിനെ സത്യമെന്ന് അംഗീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സർപ്പം ഭ്രാന്തമായതുകൊണ്ട് പ്രപഞ്ചവും ഭ്രാന്തമെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ പറയുന്ന ആ ദൃഷ്ടാന്തത്തിൽ എന്താണ് ദോഷമുണ്ട്? എന്താണ് ദോഷം? നിങ്ങൾ ഏത് കയറിനെയാണോ ഇവിടെ പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞത്, ആ കയറാണ് പ്രപഞ്ചത്തിന്റെ ഭാഗമായിരിക്കുന്നത്, സർപ്പമല്ല. ആ കയറ് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ എന്ത് പറയേണ്ടി വരും? സത്യം എന്ന് പറയേണ്ടി വരും. എന്താണ് അതുകൊണ്ടല്ല പറയുന്നത്, ഇന്നല്ല ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നുണ്ട്. അത് സിദ്ധാന്തം, ബ്രഹ്മത്തെ അപേക്ഷിച്ച് എന്താണ് സത്യവും സിദ്ധാന്തമാണ് നിങ്ങളുടെ. എന്താണ് ബ്രഹ്മം സത്യവുമാണ് പ്രപഞ്ചം വിദ്യയാണെന്ന് നിങ്ങളുടെ സിദ്ധാന്തം. അത് നിങ്ങൾ രജ്ജുസർപ്പ ഉദാഹരണത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ എന്ത് ചെയ്യുന്നു? രജ്ജുസർപ്പം എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തെ എടുക്കുന്നു. ഈ ഉദാഹരണത്തെ നിങ്ങൾ സമർത്ഥിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും? എന്താണോ നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിപരീതമായ കാര്യം സിദ്ധിക്കും, നേരെ വിപരീതമായ കാര്യം. ഈ ഉദാഹരണത്തിലൂടെ ഒരിക്കലും ശ്രദ്ധിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്നത് ശരിയാണ്, രജ്ജുവിലെ സർപ്പം ഭ്രാന്തി തന്നെയാണ്, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. നീ ഉദാഹരണം വെച്ചുകൊണ്ട് നിങ്ങൾ എന്താ ശ്രമിക്കുന്നത്? എന്താ ശ്രമിക്കുന്നത്? രജ്ജുവിലെ സർപ്പം ഒരു ഭ്രാന്തി ആയതുകൊണ്ട് പ്രപഞ്ചവും ഭ്രാന്തി എന്ന് മനസ്സിലായോ? ഉദാഹരണത്തിലൂടെ ശ്രമിക്കുന്ന എന്താണ്? രജ്ജുവിലെ സർപ്പം ഭ്രാന്തി ആയതുകൊണ്ട് ഈ പ്രപഞ്ചവും ഭ്രാന്തിയാണെന്ന് ശ്രമിക്കുന്നത്. അങ്ങനെ പറയുന്നിടത്ത് വരുന്ന ദോഷത്തെ കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ പറയുന്നിടത്ത് നിങ്ങൾ പറയുന്നത് രജ്ജുവിലെ സർപ്പം ഭ്രാന്തമായതുകൊണ്ട് പ്രപഞ്ചം ഭ്രാന്തമാണ്. അപ്പൊ ഈ രജ്ജുവിനെ കുറിച്ച് പരിശോധിക്കേണ്ടി വരും. ഈ രജ്ജു എന്താണ്? പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അത് സത്യമാണോ അതേ ഭ്രാന്തമാണോ? രജ്ജു അതല്ലേ പറഞ്ഞത്? നിങ്ങൾ തന്നെ പറയുന്നത് രജ്ജു സത്യവും സർപ്പം ഭ്രാന്തി എന്നല്ലേ പറയുന്നത്? ആ ഉദാഹരണമായിട്ട് എടുക്കുമ്പോൾ വരുന്ന ദോഷമാണ് പറയുന്നത്. രജ്ജുസർപ്പത്തെ ഉദാഹരണമായിട്ടെടുത്താൽ വരുന്ന ദോഷമാണ്, അതുകൊണ്ട് പ്രപഞ്ച മിഥ്യാത്വത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന ദോഷമാണ് പറയുന്നത്. നിങ്ങളുടെ സിദ്ധാന്തം ശരിയോ തെറ്റോ എന്നുള്ളതല്ല പറയുന്നു, മനസ്സിലായോ? അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്ന ഈ കയറ് അത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പോ ആ കയറ് നിങ്ങൾ സത്യമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞേ പറ്റൂ. എന്നാലും ദൃഷ്ടാന്തം ശരിയാവും. ഈ ദൃഷ്ടാന്തം ശരിയാവണമെങ്കിൽ എന്ത് സമർത്ഥിക്കണം? കയറ് സത്യമാണെന്ന് പറഞ്ഞ് ഈ ദൃഷ്ടാന്തം ശരിയാവും. സർപ്പം മിഥ്യയാണെന്ന് പറയണമെങ്കിൽ കയറ് സത്യമെന്നും പറയും. നിങ്ങൾ സത്യമെന്ന് പറയുന്ന ഈ കയർ എന്തിന്റെ ഭാഗം? അപ്പൊ പിന്നെ ഇങ്ങനെ പ്രപഞ്ചം മിഥ്യയാവും? കയറുന്നുണ്ട, അപ്പൊ നിങ്ങളുടെ എന്താണ് ഈ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന ഒരിക്കലും ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞു. അതുപോലെ കാണാൻ പറ്റില്ല എന്നാ പറയുന്നത്? സത്യത്തെ ഒരു മിഥ്യയോ എടുത്തിട്ട് ഉദാഹരണത്തിൽ കാണുന്നത് പ്രപഞ്ചത്തിനും ആത്മീയമായി നിങ്ങൾ പറയുന്ന ഉദാഹരണം ശരിയാണ്, ദോഷമൊന്നുമില്ല. ഒരു സത്യത്തെ എടുക്കുന്നു, ഒരു മിഥ്യ എടുക്കുന്നു, അവിടെ ദോഷമൊന്നുമില്ല. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ എന്താ സമർത്ഥിക്കുന്നത്? സർപ്പം മിഥ്യയെന്നാണോ? എന്നാ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പറയുന്ന സർപ്പം മിഥ്യയാണെന്ന് സമർത്ഥിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? രണ്ടു കൂട്ടർ സംസാരിക്കുമ്പോൾ രണ്ടുപേർക്ക് സമ്മതമുള്ള കാര്യമാണെന്ത്? സർപ്പം മിഥ്യ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ ഇത് ഈ ഉദാഹരണം എടുക്കാൻ പറ്റില്ല. രണ്ടു കൂട്ടരും പറയണെന്താണ്? സർപ്പം മിഥ്യയാണ്. പിന്നെ തർക്കമുള്ള ഏതിന്റെ കാര്യത്തിൽ? അതിന്റെ കാര്യത്തിലല്ല തർക്കമുള്ള. സർപ്പം മിഥ്യയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ രണ്ടു കൂട്ടർക്കും തർക്കമില്ല. തർക്കമുള്ള ഏതിന്റെ കാര്യത്തിലാണ്? വീണ്ടും പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ. അങ്ങനെ പറയാം, പ്രപഞ്ചത്തിന്റെ വിഷയത്തിലാണ് തർക്കമുള്ളത്. പ്രപഞ്ച സത്യമാണോ മിഥ്യയാണോ എന്നുള്ളതിനാണ് തർക്കമുള്ളത്. അല്ലാതെ കയറിന്റെ കാര്യത്തിൽ തർക്കമല്ല. കയറ് സത്യമാണെന്ന് അംഗീകരിച്ചാലേ ഉദാഹരണം പറയാൻ പറ്റും. മനസ്സിലായോ? കയറ് സത്യമാണെന്ന് അംഗീകരിച്ച് ഈ ഒരു ഉദാഹരണം പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ഉദാഹരണം കൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്ന് സമർത്ഥിക്കുകയാണ്. പ്രപഞ്ച മിഥ്യാത്വത്തിനാണ് ഈ ഉദാഹരണം പറയുന്നത്. ആ പ്രപഞ്ച മിഥ്യാത്വത്തിന് ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സത്യമായി കണ്ട ഏതിനെ? കയറെന്തോന്നും കയറെന്താണ്? പ്രപഞ്ചം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിച്ചത്? ആ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായ? ആ എന്നേ പറ്റും പറഞ്ഞാല്. അല്ല, സർപ്പം മിഥ്യയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോ അവിടെ സത്യം എന്താണെന്ന് പറയേണ്ടി വരും. സത്യമായിട്ട് അതിനെ എടുക്കും, കയറിനെ എടുക്കും. ഈ ഇത് വെച്ചുകൊണ്ടാണ് ഒരാൾ പറയുന്നത് എന്താണ്? പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നു. പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നു. പക്ഷെ ഈ ഉദാഹരണം പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിഥ്യയായ ഒന്നിനെയും കാണിക്കണം, സത്യമായ ഒന്നിനെയും കാണിക്കണം. സത്യമായ എന്താണ് ഇവിടെ? കയറ്. ഈ കയറെന്താണ്? പ്രപഞ്ചം. അപ്പൊ നിങ്ങൾ സർപ്പം മിഥ്യയായതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ വാദം. അവിടെ തന്നെ നിങ്ങൾ അറിയാതെ അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട്. എന്താണ്? കയറ് സത്യമാണെങ്കിൽ പ്രപഞ്ചവും സത്യമായേ പറ്റൂ. എന്തുകൊണ്ട്? പ്രപഞ്ചമാണ് കയറ്. ഭാഗമെന്ന് വെച്ചാൽ അത് പ്രപഞ്ചമല്ലേ? നിങ്ങൾ പ്രപഞ്ചം എന്ന് പറയുന്നതിൽ എന്ത് ഉൾപ്പെട്ടിരിക്കുന്നു? കയർ ഉൾപ്പെട്ടിരിക്കുന്നു. അത് ഇത് ഞാൻ ഈ പറയുന്നതായിട്ടൊന്നും ബന്ധമുള്ള കാര്യങ്ങളല്ല. എങ്ങനെ? കയറില് പാമ്പിനെ അറിയല്ല, കയറിനെ പാമ്പായി അറിയുന്നു. അല്ല, കയറിന്റെ പുറത്ത് പാമ്പിരിക്കുന്നു എന്നല്ല അറിയുന്നു. ഇത് എപ്പോഴെങ്കിലും ഇതിന്റെ സത്യാസത്യങ്ങൾ മനസ്സിലാക്കിയവരാണ് ഈ രണ്ടുപേരും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും ദോഷം വരുമെന്നാ പറയുന്നത്. ഉദാഹരണം പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ദോഷം. നമുക്ക് വേറെടുത്തൊന്നും ഒരു ഉദാഹരണം കൊണ്ടുവരാൻ പറ്റത്തില്ല. ബ്രഹ്മ ഉദാഹരണമല്ല. അപ്പൊ ഇതിനെ സമർത്ഥിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഉദാഹരണം കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? പ്രപഞ്ചത്തിൽ നിന്ന് ഉദാഹരണം കൊടുക്കുമ്പോൾ ഈ ദോഷം വരും. നിങ്ങള് എന്താണ് രജ്ജുസർപ്പം പോലെ പ്രപഞ്ചം ഭ്രാന്തി എന്ന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനം രജ്ജു പോലെ പ്രപഞ്ചം സത്യമാകും. അതുകൊണ്ട് രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തിലൂടെ എന്താണ് ഒരിക്കലും പ്രപഞ്ചം മിഥ്യയാണെന്ന് സമ്മതിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് രജ്ജുസർപ്പത്തെ ഉദാഹരണമായി പറയുന്നത്? എന്തിനാണ് അതായത് രജ്ജുസർപ്പത്തെ ഉദാഹരണമായിട്ട് എടുക്കുന്നത് എന്താണ്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അത് ശരിക്കും മനസ്സിലാക്കി വെക്കും. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. അതെങ്ങനെ നിങ്ങൾ അംഗീകരിക്കും? ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോ ഗുരു പറയുന്നു ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അപ്പൊ ഗുരു പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട് എന്താണ് ഗുരു സത്യമേ പറയത്തുള്ളൂ എന്നുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾ ഈ സിദ്ധാന്തത്തെ അംഗീകരിക്കും. മനസ്സിലായോ? ഗുരു സത്യം പറയുന്ന ആളാണ്. അപ്പൊ ഗുരു പറഞ്ഞു ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അപ്പൊ നിങ്ങൾ അത് അംഗീകരിച്ചു, അതിനെ ഒരു സിദ്ധാന്തമായി അംഗീകരിച്ചു. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തിരിച്ചു ഗുരുവിനോട് ചോദിക്കുകയാണ്, അതെങ്ങനെ, അതെങ്ങനെ മനസ്സിലാക്കണം? കാരണം നമുക്ക് സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ബ്രഹ്മത്തിന്റെ അനുഭവം നമുക്കില്ല. ഈ പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് തിരിച്ചു ചോദിച്ചാൽ അപ്പൊ ഗുരു പറയുന്ന സമാധാനമാണ് നിങ്ങളതിനെ രജ്ജു സർപ്പം പോലെ മനസ്സിലാക്കണം, രജ്ജുസർപ്പന്യായം പോലെ മനസ്സിലാക്കണമെന്ന് പറയും. അപ്പൊ അംഗീകരിച്ച ഒരു സിദ്ധാന്തത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? രജ്ജുസർപ്പന്യായം പോലെയുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്നു. അല്ലാതെ ആ യുക്തിയിലൂടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തലതിരിച്ച് മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്താണ് ഇതിനെ ഫാൾസ് അനാളജി എന്ന് പറയും. തെറ്റായ ഉപമകൾ, ഉദാഹരണങ്ങൾ പറയുക. ഇങ്ങനെ ഉപമകൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. അത് ആഗണത്തിൽപ്പെടും, ഫാൾസ് അനാളജി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടും. അതുകൊണ്ട് ശങ്കരാചാര്യർ ഒരിക്കലും രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തിലൂടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് ഒരിക്കലും തെളിയിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. പിന്നെ എന്തിനാ ശ്രമിച്ചത്? ഉദാഹരണങ്ങൾ പറയുന്ന എന്തിന്? എന്ത് മനസ്സിലാവും? ഇതാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞതിന് ശേഷം ആ അദ്വൈത സിദ്ധാന്തത്തെ കേൾക്കുന്ന ആൾക്ക് പിടികിട്ടത്തില്ലല്ലോ. നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമില്ലേ പറയുന്നത്? ഏതുപോലെ ഭൂമി ചലിക്കുന്നു എന്ന് പറയും, നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭൂമി ചലിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിന് വരുമത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ശാസ്ത്രീയമായ സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് സയൻസ് വെളിപ്പെടുത്തുന്ന ഒരു സത്യം. അതുപോലെ ശങ്കരാചാര്യ എന്താ പറയുന്നത്? ശങ്കരാചാര്യ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് പറയുന്നത്? എന്താ അങ്ങോട്ട് തടയ്ക്കകത്ത് കയറാത്തത്? ശങ്കരാചാര്യ സയൻസ് എന്ന് പറയുന്നത് ശ്രുതി വേദം. മനസ്സിലായോ? വേദത്തിൽ പറയുന്ന എന്താണ്? ബ്രഹ്മസത്യം ജഗന്മിത്യ അതിന് സിദ്ധാന്തമായി അംഗീകരിച്ചു. ഇതൊക്കെ ശങ്കരാചാര്യ ക്ലെയിമാണ്. വേദത്തെ ഇങ്ങനെ പറയുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ വിഷയം. ശങ്കരാചാര്യർ പറയുന്ന അതാണ്. വേദത്തിൽ പറയുന്നു എന്താണ്? ബ്രഹ്മസത്യം ജഗന്മിത്യ. അതുകൊണ്ട് അതിനെ ഞാനൊരു സിദ്ധാന്തമായി അംഗീകരിക്കുന്നു. ഇതൊക്കെ ഞാൻ എത്രയോ തവണ പറഞ്ഞത് വീണ്ടും പറയുമ്പോഴും വായും വിളിച്ചിരിക്കും. മഹാകഷ്ടമാണ് പറഞ്ഞു പറഞ്ഞ് ഞാൻ തളർന്നു ചാകാറായി. വയസ്സ് എത്ര ആയെന്നറിയാമോ? എന്നിട്ട് ഒരു വെളിച്ചവും വരുന്നില്ല. അപ്പോ ശങ്കരാചാര്യരുടെ സയൻസ് എന്ന് പറയുന്നത് വേദമാണ്. അതീ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്രഹ്മസത്യം ജഗന്മിത്യം എന്നേ ശങ്കരാചാര്യർ പറയും. അദ്വൈതത്തിന്റെ ആശാനാണല്ലോ ശങ്കരാചാര്യർ. എന്നിട്ട് അത് മറ്റുള്ളവരോട് വിശദീകരിക്കുമ്പോ അത് ഏതുപോലെ രജ്ജു സർപ്പം എന്ന് പറയും. അങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്. ഇനിയെങ്കിലും അത് ഓർത്തു വയ്ക്കുന്നു. അല്ലെങ്കിൽ അതെന്താവും? അത് ഒരിക്കലും അത് ഒരു ഉദാഹരണമായി അത് വെച്ച് സമർത്ഥിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ രീതിയിൽ പറയുന്നതാണ്, അങ്ങനെയൊരു സിദ്ധാന്തം പറഞ്ഞു. ആ സിദ്ധാന്തത്തിന് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു യുക്തി പറയണം. യുക്തി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അന്വയവിതരേക വ്യാപ്തിയിലൂടെ അതിനെ വിശദീകരിക്കുക. അതിനുവേണ്ടിയിട്ട് രജ്ജു സർപ്പത്തെ പറയും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പറയും. അത് പ്രമാണത്തിന് സഹായമായി അനുമാനം, ശ്രുതി, ഉപമാനം, അർത്ഥാപത്തി തുടങ്ങിയ പ്രമാണങ്ങൾക്ക് സഹായമായിട്ട് ഈ ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിക്കും. ഇതേ കാര്യത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി അതാണ് അദ്വൈതത്തിന്റെ രീതി. പിന്നെ അവിടെ വേറൊരു സംശയം വരാം. എന്താണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്ന എന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുന്നത് അതുപോലെ രജസർപ്പം പോലെ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെയും പറയാമല്ലോ. വേദമെന്ന് പറയുന്നതിന് പോലും ഒരാൾക്ക് പറയാം ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്നത് എന്റെ അനുഭവമാണ്. എന്റെ അനുഭവം എന്താണ്? അതുകൊണ്ട് അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയും രജ്ജു സർപ്പം. അങ്ങനെ ശങ്കരാചാര്യർ ഒരിടത്തും പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അതുകൊണ്ട് എന്താ കുഴപ്പം? ഇങ്ങനെ അനുഭവം ഇല്ലാത്തടത്തോളം മനസ്സിലായില്ലെങ്കിൽ വേദത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ പിന്നെ എന്താ പറയുക? വ്യത്യാസം ഇല്ലാത്ത പിന്നെന്താ വ്യത്യാസം? രണ്ടുപോലെ അല്ലേ? ആ അനുഭവത്തിന് ഉദാഹരണം പറഞ്ഞു. രജിസർപ്പ് ഉദാഹരണം പറഞ്ഞു. ഞാൻ ബ്രഹ്മസത്യം ജഗന്മിത്യാന്ന് അറിഞ്ഞു. എന്റെ അനുഭവമാണ് ഉദാഹരണം ഇതാ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നാ ചോദിച്ചു. മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ വേദത്തിൽ എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം പറഞ്ഞാലും അതുപോലെ തന്നെയല്ലോ. അവിടെ എങ്ങനെ മനസ്സിലാവും? എന്നാ ചോദിച്ചു? അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടാണ്. വേദം ഈശ്വരൻ പറഞ്ഞാണ്, ഈ പറയുന്നതാണ് ഈശ്വരനായി കണക്കാവുക. പറഞ്ഞാണ് ഈശ്വരനോ ഈശ്വരന് തുല്യനോ ഈശ്വര അവതാരമായിട്ടൊക്കെ കണക്കാക്കാം. എന്താ കുഴപ്പം? സമാധാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, അപ്പൊ ഇത്തരം വിഷയങ്ങളെന്ന് പറയുന്നത് ശാസ്ത്ര ചർച്ചകളിലാണ് വരുന്നത്. മനസ്സിലായോ? എന്നുവെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ മുമ്പിലാണ് വരുന്നത്. അപ്പൊ ഞാൻ പറയണേ, ഞാൻ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടത് ശരിയാണ്, ഇതാണ് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആള് എന്നെ പൂർണമായും വിശ്വസിക്കുന്ന ആളാണെങ്കിൽ മതി. പക്ഷെ എന്നോട് ചർച്ച നടത്തുന്ന ആള് എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്നോട് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. പറ്റൂ? എന്റെ സിദ്ധാന്തത്തെ അംഗീകരിക്കാത്തവരും എതിർക്കുന്നവരും സംശയിക്കുന്നവരും ഒക്കെ എന്നോട് ചർച്ചയ്ക്ക് വരും. അപ്പൊ അവരോട് എന്നെ വിശ്വസിച്ചോ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതാണ് പൂർവപക്ഷം എന്ന് പറയുന്നത്. പൂർവപക്ഷം എന്ന് പറയുന്നതെല്ലാം ഇത്ര സിദ്ധാന്തം വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ചർച്ചയുടെ ആവശ്യമേ ഇല്ല. ഒരു പറഞ്ഞ ബ്രഹ്മസത്യം ജഗർ മിഥ്യ ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താ? മനസ്സിലായി? ഇനി ഒരു വിശ്വാസിയോടാണ് പറയണെങ്കിൽ ഉദാഹരണവും വേണ്ട. അതിന്റെ എന്തിനു ഗുരു പറഞ്ഞ അത് തന്നെ സത്യം, അതിനെ സത്യമായിട്ട് അംഗീകരിക്കും. പിന്നെ എന്തിനാ ഉദാഹരണം? വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പ്രധാനമായി വരുന്നത് ദോഷം. അപ്പോ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, വ്യക്തിവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ചർച്ച ചെയ്യാൻ പറ്റില്ല. പൊതു അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റും. പൊതുവായ വ്യക്തിനിഷ്ഠമായ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ വിശ്വസിക്കണം. ഞാൻ മഹാകള്ളനാണെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? എന്നെ പരമസത്യവാനാണെന്ന് വിശ്വസിക്കേണ്ടി വരും. ഇതാണ് ഈ വരുന്ന പ്രധാനമായ ദോഷം. അപ്പൊ സ്വാനുഭവത്തെ മുൻനിർത്തി ആണെങ്കിൽ എന്താണ്, പൂർണമായും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് മാത്രമേ അത് പറയാൻ പറ്റൂ. അതിന് ഉദാഹരണത്തിന്റെ ആവശ്യമില്ല, ഇല്ലാതെ തന്നെയാണ് വിശ്വസിച്ചത്. രണ്ടാമത് പല പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് എന്താണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നയാൾ വിശ്വസിക്കും, പക്ഷെ അയാൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. ആണ് വേറൊരു ദോഷം. ഇപ്പൊ സ്വർഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട്? എനിക്കറിയാം നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുപോലെയുള്ള പ്രശ്നമില്ല. അയാൾക്ക് ഒരിക്കലും ബോധ്യപ്പെടത്തില്ല, വിശ്വസിക്കും. രണ്ട് കാര്യമാണ്. പിന്നെ ഏറ്റവും അപകടം പിടിച്ചാണ് മൂന്നാമത്തത്, അനക്ഡോട്ടൽ ഫാലസി എന്ന് പറയും. ഒരാള് പറയുകയാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഇതാണ് എന്റെ സിദ്ധാന്തം, ഇതാണ് എന്റെ അനുഭവം എന്ന് പറഞ്ഞാ ഞാൻ വേറൊരു ഗുരുവാണ്. ഞാൻ പറയുക എന്താണ്, ജഗത് സത്യം ബ്രഹ്മ മിഥ്യ എന്ന് ഞാൻ പറയും. എന്താണ്? അതാണ് എന്റെ അനുഭവം. നേരെ തിരിച്ചു പറയും, അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് എന്റെ അനുഭവമാണ്, എന്റെ അനുഭവം ഞാൻ വിശദീകരിക്കുകയാണ്. തിരിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്റെ അനുഭവം എങ്ങനെയാണ്? എന്താണ് ജഗത് സത്യം ബ്രഹ്മം മിഥ്യ? അതെന്താണ് എന്റെ അനുഭവമാണ്? അപ്പൊ എന്നെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗ്രന്ഥന്മാരാണ് അവരത് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. ഞങ്ങളുടെ ഗുരുവാണ് ഇതിന് ശരിയായി മനസ്സിലാക്കിയത്. ഇപ്പോഴാണ് അത് ക്ലിയറായത്. എന്താണ്? ഇതാണ് അനുഭവ വിവരണങ്ങളിൽ നിന്ന് വരുന്ന ദോഷം. അത് കേവലം വിശ്വാസിയിൽ മാത്രമേ അത് ഫലപ്രദമാവും. അത് വിശ്വാസികൾ വരുമ്പോൾ വിശ്വാസമായതുകൊണ്ട് തന്നെ അത് ശരിയെന്നോ തെറ്റെന്നോ നമുക്ക് ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. വിശ്വാസം ചിലപ്പോൾ ശരിയാകും വിശ്വാസം. അല്ലേ, മൈതാനത്തൊരു ആന നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാകും, ചിലപ്പോൾ തെറ്റുമാകും. ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ പറയണ അവിടെ ഒരു ആന ഇപ്പുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ കാണും, ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇവിടെ നിന്ന്. എങ്ങനെ? അല്ല നമുക്ക് ചർച്ച ചെയ്യുന്നെങ്കിൽ ഒരു പൊതുവായ മാനദണ്ഡം വേണം. ആ മാനദണ്ഡത്തെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചർച്ച ചെയ്യാനേ പറ്റത്തില്ല. പൊതു മാനദണ്ഡങ്ങളെ സ്വീകരിക്കും, അതിനാണ് പൊതു അനുഭവം എന്ന് പറയുന്നത്. അതിനെ സ്വീകരിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും, ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അത് ശരിയോ തെറ്റോ എന്ന് പിന്നെ തീരുമാനിക്കണം. അല്ല, ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അയാൾ പറ്റിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ കുട്ടിയാവും. ഞാൻ പറയാണ്, ഞാൻ ഈനാംപേച്ചി നേരിട്ട് കണ്ടയാളാണെന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങൾ ഈനാംപേച്ചി കുറിച്ച് കിടന്ന് തർക്കിക്കുകയാണ്. ഒരു കൂട്ടർ പറയുന്നു ഉണ്ടെന്ന്, വേറെ കൂട്ടർ പറയുന്നു ഇല്ലെന്ന്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഞാൻ കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവസാനം വിട്ടികളാകുന്ന ആര്? നിങ്ങളെല്ലാവരും വിട്ടികളാകും. എന്തുകൊണ്ട്? ഈനാംപേച്ചി കണ്ടെന്ന് ഞാൻ പറയുക ഒന്ന് തള്ളിയതാ. അങ്ങനൊരു സാധനമേ ഇല്ല. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരും. ഇപ്പോ ഒരു പൊതു അനുഭവമാണ് ആദിത്യൻ, സൂര്യൻ. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നു. ഇല്ലാത്ത ഒന്നിനെ കുറിച്ചല്ല, നമ്മുടെ കണ്ണിന് മുമ്പിൽ പ്രകാശിക്കുന്ന ഒരു സൂര്യൻ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് അത് എന്തൊക്കെയാണ്, അതിനകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഹീലിയൻ ഉണ്ട്, അവിടെ എന്തുമാത്രം എന്താണ് ആറ്റമിക് ഫ്യൂഷൻ ഫിഷൻ ഒക്കെ എങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ഓരോ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താനും പറ്റും. അവിടെ നമ്മളാരും മിഡിയാകത്തില്ല. എന്തുകൊണ്ട്? ആദിത്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതുവായ അനുഭവമാണ്. അത് നമുക്ക് പല അഭിപ്രായങ്ങൾ വരാം, നമുക്ക് പല ഭ്രാന്തികൾ വരാം, പക്ഷെ നമുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മളുടെ അടിസ്ഥാനപരമായ വിഡ്ഢികളാകത്തില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പം അറിവ് ഒരു വിഷയമാണ്, പൊതു അനുഭവമാണ്, നമുക്ക് ചർച്ച ചെയ്യാം അറിവ് എന്താണ്. കാരണം അറിവെന്ന് പറയുന്നത് പൊതുവായ ഒരു വ്യക്തിയുടെ സ്വന്തമല്ല, അതുകൊണ്ട് അറിവിനെ കുറിച്ച് നമ്മൾ ഒരുപാടൊക്കെ ചർച്ച ചെയ്യും. ദോഷമല്ല, പൊതുവായ ഒരു അനുഭവമാണ്, എല്ലാവർക്കും ഉള്ളതാണ് അറിവ്. നമ്മുടെ നിഗമനങ്ങൾ ചിലപ്പോൾ അബദ്ധമായിരിക്കും, പക്ഷെ ചർച്ച ചെയ്യുന്ന നമ്മൾ ഒരിക്കലും വെട്ടിയല്ല. അത് ഈനാം പേജിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പോലെ അതുകൊണ്ടെന്താ പറഞ്ഞു വന്നത്? അതായത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ പറ്റില്ല. രജ്ജസർപ്പ ഉദാഹരണത്തിലൂടെ ബ്രഹ്മസത്യ ജഗത് മിഥ്യ എന്ന് പറയുന്നത് സമർത്ഥിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്? അതിനൊരു സിദ്ധാന്തമായി ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചിട്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. അക്കാര്യങ്ങൾ പറഞ്ഞു മുമ്പ് ഞാൻ പറഞ്ഞതാണ്. ഇന്നും അത് പുതുമയുള്ള ഒരു വിഷയമായിട്ടാണ് തോന്നുന്നു. ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞാൽ ഇന്നും പുതുമയായിരിക്കും, നാളെ പറഞ്ഞാൽ നാളെയും പുതുമയുള്ളതായിരിക്കും. അതിനൊരു മാറ്റം പറഞ്ഞു. ഞാൻ ചാകാറായി എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര കാലത്ത് കിട്ടിക്കൊണ്ടുപോകും എനിക്ക് തന്നെ ഉറപ്പില്ല. അപ്പോ ഇത് കൃത്യമായി ഇത് മനസ്സിലാക്കണം.